തൈവാരോപ്യതേ സർവം നിഷ്ക്രിയാത്മനി. സർവവും ആരോപിച്ചിരിക്കുക, ആരോപണം എന്ന് വെച്ചാൽ അത്യാസമാണ്. അത് ആര്? പരമാത്മാവേന. എങ്ങനെ? അതിനൊരു ശക്തിയുണ്ട്, ശക്തി കൊണ്ട് ആരോപിച്ചിരിക്കുന്നു. അതുവരെ അത്യാസമാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അത് അത്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് ആരോപമായതുകൊണ്ട്. ജീവന്റെ അത്യാസം പോലെ അല്ല. വാസ്തവത്തില് ജീവന്റെ അത്യാസം, ഈശ്വരന്റെ അത്യാസം, ഇത് നമുക്ക് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. ഇങ്ങനെ വേദാന്ത പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ പറയുമെങ്കിലും എവിടെയാണ് ഈശ്വരന്റെ പങ്ക്, എവിടെയാണ് ജീവന്റെ പങ്ക് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ജീവന്റെ അത്യാസം എങ്ങനെയാണ്? എന്താണ് ജീവന്റെ അത്യാസം? കുറച്ചുകൂടി പതുക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല. ഞാനെന്ന ബോധം അതെങ്ങനെ വരുന്നു? ഞാനെന്ന ബോധം ശരീരത്തിൽ വരുന്നു. ഈ ബോധം അതാണ് അത്യാസം. എനിക്ക് ഞാനെന്നുള്ള ബോധം വന്നു. ഈ ബോധം തന്നെയാണ് അത്യാസം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ബോധം ശരീരത്തിൽ വരണമെങ്കിൽ അവിടെ എന്ത് വേണം? ബോധം വേണം. ബോധം മാത്രം മതിയോ? ശരീരം വേണം. ബോധമാണ് അത്യാസം, പക്ഷെ ശരീരം വേണം. എന്തേ? അപ്പൊ ഈ ശരീരം എവിടെ നിന്ന് വന്നു? പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ വഴിയിലൊക്കെ കിടക്കുന്നുണ്ടോ ശരീരം? എവിടുന്നാ വന്നത് ശരീരം? മായ. മായ ഇത്രയും കാലമായിട്ട് ശരീരം എവിടെ നിന്നുണ്ടായെന്ന് മനസ്സിലായില്ല. അങ്ങനെ ആ തന്തയും തണ്ണയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതായി അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയും കാലമായിട്ട്, ഇത്രയും തടി, ഇത്രയും പ്രായമായിട്ട് അവർ രണ്ടും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാ. പിന്നെ അത് വളർന്നു പലതരത്തിൽ, നമ്മൾ കഴിച്ച ആഹാരം കൊണ്ട് വളർന്നു, അവര് കഴിച്ച ആഹാരം കൊണ്ട് വളർന്നു. പക്ഷെ ഇത് സൃഷ്ടിച്ചതാരാ? ഒരു സംശയവും വയ്ക്കുന്നു. സൃഷ്ടികർത്താക്കളെ കുറിച്ച് ഒരു സംശയവും വയ്ക്കരുത്. അതാരാണ്? ഫാദറും മദറുമാണ്. അതിന് ഒരു സംശയവും അവര് സൃഷ്ടിച്ചതാണ്. പിന്നെ അതില് പലതും കൂടി ചേർന്ന് നമ്മുടെ സംഭാവനയും ഉണ്ട് ഇതിനകത്ത്. അല്ലേ? ശരി. അപ്പൊ നമ്മൾ പറയുന്നു മാതാപിതാക്കൾ ആണ് സൃഷ്ടിച്ചത്, പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു, അവർ ഭക്ഷണം കഴിച്ചു. പക്ഷെ ഇത്രയും കൊണ്ട് ഇതിങ്ങനെ നിൽക്കൂ? ഇത്രയും മാത്രം കൊണ്ട്, ഇത്രയും മാത്രം കൊണ്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? സൃഷ്ടി എന്ന് പറയുന്നത് പൂർണമായും അവരുടെ ബോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൽ മാത്രം നിൽക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ബോധത്തിലോ നമ്മുടെ ബോധത്തിലോ മാത്രം നിൽക്കുന്നതല്ല. അല്ലേ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നു എന്നുള്ള, ഉള്ളിൽ നടക്കുന്നു എന്നുള്ളത് അവർക്കറിയില്ല. പറയുന്നു നാലഞ്ചു മാസം ഒരുപോലെ ജനങ്ങൾ വെച്ച് കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ. അവര് സൃഷ്ടിച്ചതൊക്കെ ശരിയെന്നെ, പക്ഷെ ഉള്ളിൽ അതെങ്ങനെ വളർന്നു വന്നു നശിക്കാതെ, അത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ മറ്റാരോ വളർത്തിയതാണ്, ശിവനാണ് വളർത്തിയത്. എന്നിട്ടും പറയുന്ന അതാണ്. അപ്പൊ ഇത് സൃഷ്ടിയെ സംബന്ധിച്ച് അവര് തന്നെയാണ് സൃഷ്ടിച്ചത്, പക്ഷെ എല്ലാം അറിഞ്ഞും കൊണ്ടല്ല. സൃഷ്ടിയെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും നമുക്കറിയാൻ വയ്യ, നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ പറയുന്നു അത് അതിന്റെ പിന്നിൽ എന്താണ് ഈശ്വരൻ ആണ് ഇതൊക്കെ അറിയുന്ന ആരെങ്കിലും ഒരാൾ വേണമല്ലോ, ഈ സംഭവങ്ങളെല്ലാം നടക്കണമല്ലോ. നമുക്കെന്തായാലും അറിയില്ല, അപ്പൊ അറിയുന്ന ഒന്ന് വേണം, അതിനാണ് എന്ന് പറയുന്നത് ഈശ്വരൻ. കാരണം അത്തരം പ്രവൃത്തികൾ ഗർഭത്തിൽ നടന്ന ഇതിന്റെ പരിണാമങ്ങൾ, ഈ പരിണാമത്തിന്റെ എല്ലാം പുറകിൽ ഒരു ബോധം, ഒരറിവ് വേണം എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ എത്രമാത്രം ജീവന്റെ പ്രവൃത്തിയുണ്ട്, എത്രമാത്രം ഈശ്വരന്റെ പ്രവൃത്തിയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, പറ്റും. പിന്നെ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്നു, കുളിപ്പിക്കുന്നു, കോഴടിയിക്കുന്നു, പല പണികളും ചെയ്യുന്നു, പക്ഷെ നമ്മളറിയാതെ എന്തെല്ലാം ഈ ശരീരത്തിൽ നടക്കുന്നു നമുക്കറിയാമോ? ഈ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ഈ ശരീരത്തെ വളർത്താൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാമോ? ബോധമില്ലാത്ത ശരീരത്തിൽ ഇതൊക്കെ നടക്കും, എന്നാ നമ്മുടെ ബോധമാണോ ഇതൊക്കെ ചെയ്യിക്കുന്നത്? എന്റെ ബോധമാണ് ഓരോ കോശത്തെയും പ്രവർത്തിപ്പിക്കുന്നതെന്ന് എനിക്ക് പിന്നെ ഞാൻ അറിയണ്ടേ അവിടെ എന്ത് നടക്കുന്നു? നമ്മുടെ ഓരോ കോശവും വലിയൊരു ഫാക്ടറി എന്നാണ്. ഫാക്ടറി എന്ന് വെച്ചാൽ വലിയ ഫാക്ടറികളാണ് ഓരോ കോശം. അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് മനുഷ്യന് ഇത്രയും കാലം പരീക്ഷണങ്ങൾ നടത്തിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടുപിടിക്കുന്ന തോറും അത് ദുരൂഹമായി പോവുകയാണ്, വളരെ വളരെ വളരെ വിപുലമായി പോകുന്നു. കുറച്ചറിയുമ്പം കൂടുതൽ അറിയാൻ ബാക്കി കിടക്കുകയാണ്. അതാണ് ദുരൂഹം എന്ന് പറയുന്നു. ഒന്നും അറിയുന്നില്ലെന്നല്ല. അപ്പോ ഈ ഒരു ബോധം പ്രവർത്തിക്കുമ്പം അതെന്താണ്? എന്റെ ബോധമാണ്, ഞാനെന്നുള്ള ബോധമാണ്. ശരീരത്തിന്റെ ഒരു കോശത്തില് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മുഴുവൻ കോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ബോധം ഉണ്ടായിരിക്കുന്നു അതിന്റെ പിന്നിൽ. അങ്ങനെ ഈ സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ബോധം, അതെന്തായാലും തന്റെ ചെറിയ ബോധം ഉണ്ട്. അപ്പൊ അവിടെയാണ് ഈശ്വരനെ സ്വീകരിക്കുന്നത്. ഇതിനെല്ലാം അറിഞ്ഞ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് അതിനൊരു വ്യവസ്ഥ എന്ന് വെച്ചാൽ അതിന്റെ സൃഷ്ടി, സ്ഥിതി, നാശം, ഒന്നും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് മറ്റൊരു സൃഷ്ടി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അത്യന്തികമായി ശരീരം മാതാപിതാക്കളോ സൃഷ്ടിച്ചതാണോ, അതുകൊണ്ടാണ് ഈ ശരീരം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ച് വളർത്തിയത് കൊണ്ടാണ് ശരീരം നിൽക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ നമ്മുടെ റോൾ ഉണ്ടെങ്കിൽ. കാരണം ഈ സൃഷ്ടിയിലും ഇതിന്റെ പരിണാമത്തിലും ഒന്നും നമ്മൾ അറിയാതെ എന്തൊക്കെയോ ഇടപെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ പരിണാമവാദികളൊക്കെ പറയുന്ന എല്ലാം പരിണമിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ പരിണാമത്തിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് അവർക്കും അറിയത്തില്ല. ഊഹാബോഹങ്ങളൊക്കെ ഉണ്ട്. അവര് പറയുന്നതനുസരിച്ച് എന്താണ് ആദ്യം നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിന്ന് പ്രപഞ്ചം അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങി, വികസിച്ച് ഒന്നും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇതിന്റെ തന്മാത്രകൾ ബോധം പ്രകാശിച്ചു. ബോധം പ്രകാശിച്ച് അതിസൂക്ഷ്മ ജീവികളുണ്ടായി. അതിനനുകൂലമായ സാഹചര്യം വന്നു. അതിനനുകൂലമായ സാഹചര്യം എവിടെ വന്നു? ഭൂമിയിൽ വന്നു. സൂക്ഷ്മജീവികളുണ്ടായി. അത് പിന്നെ എന്ത് ചെയ്തു? ആ സൂക്ഷ്മജീവി വളർന്നു വളർന്നു വളർന്നു പല പരിണാമഘട്ടങ്ങളെയും കടന്നു. ചുരുക്കത്തിൽ പറയുന്നത് മനുഷ്യനാകുന്നു. അപ്പൊ ഈ സൃഷ്ടി ആരംഭിച്ച് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഒരു ബോധമുണ്ടാകുന്നത്. അതൊരു ബോധമുണ്ടായിരുന്നില്ലെന്നാണ് പരിണാമവാദികൾ പറയുന്നത്. അപ്പൊ ഈ ബോധമുണ്ടാകുന്നത് വരെ സൃഷ്ടി എന്ന് വെച്ചാൽ ഈ പരിണാമം എങ്ങനെ നടന്നു, എന്തിനെ ആശ്രയിച്ച് നടന്നു? അവര് തനിയെ പരിണമിച്ചു. ശരി, അപ്പൊ അതിന്റെ തുടക്കം എങ്ങനെ? ഒരു ദിവസമാണോ ഇത് തനിയെ പരിണമിച്ചത്, അതോ കാലത്തിന് മുമ്പാണോ? അവിടെയൊന്നും വ്യക്തമായ ഉത്തരവില്ല, അവ്യക്തമാണ്, അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കൃത്യമായി എങ്ങനെ എന്ന് മുതൽ ഏത് തരത്തിൽ എന്താണ് അതിന് കാരണം, അതൊന്നും പറയാൻ കഴിയത്തില്ല. പിന്നെ അതൊരു സങ്കല്പമാണ് അങ്ങനെയൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചില കണക്കുകൂട്ടലുകൾ എന്ന് പറയും, സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ചില കണക്കുകൂട്ടലുകൾ. അത് ചോദ്യം ചെയ്യാമോ? ചെയ്യാം. മറ്റൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പറയുന്നു. ആദ്യം എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഉത്തരം കിട്ടാത്ത രീതിയിൽ അതിങ്ങനെ തുടങ്ങി ആരംഭിച്ചു, സൃഷ്ടി ആരംഭിച്ചു. ഒരു എവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്ന അതല്ല, എന്താണ് അങ്ങനെ ഒരു ചലനം സൃഷ്ടി ആരംഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ബോധം പ്രവർത്തിക്കണം. ആസീതഗിര അസദേവേദം പറയുന്നു. തുടക്കത്തിൽ ഇതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്ന വാസം അസത്തായിരുന്നു. അസത്തെന്ന് വെച്ചാൽ അവിടെ ബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബോധമുണ്ടായിരുന്നു, ബോധം ഉണ്ടായിരുന്ന അറിയണമെന്ന് നിർബന്ധമുണ്ടോ? സുഷുപ്തിയിൽ അറിയുന്നുണ്ട്. അതുപോലെയായിരുന്നു, അസത്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ സൃഷ്ടി ആരംഭിച്ചു. അപ്പൊ അങ്ങനെ ഈ സൃഷ്ടി ആരംഭിക്കുമ്പം എന്ത് ചെയ്യുന്നു? ആ സൃഷ്ടി ആരംഭിച്ചത് ഒരു സത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. സത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അതറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ടാണ് അതിന് അസത്വം എന്ന് പറയുന്നത്. അറിയാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ വരുന്നു സൃഷ്ടി പോലെ ബോധമുണ്ട്, അറിയാൻ പറ്റുന്നില്ല. അതുപോലെയായിരുന്നു അസത്തിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചത്. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അദ്വൈതങ്ങൾ പറയുന്നത് ഇപ്പൊ സത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോ ഇത് ആരംഭിച്ചപ്പോ എന്ത് ചെയ്തു? ഈ ആരംഭിച്ച പ്രപഞ്ചം അതും ഈ സത്തുമായിട്ടൊരു താതാത്മ്യം വന്നതാണ്. അതാണ് ആദ്യത്തെ അധ്യാസം. അതൊരു അധ്യാസം. അപ്പൊ ആ പ്രപഞ്ചം അവിടെ എന്ത് ചെയ്യുന്നു? പിന്നെ പരിണാമം സംഭവിക്കുന്നു. ആ പരിണാമത്തിൽ നമുക്കറിയാം, നമ്മൾ ഉണ്ടായ സമയത്ത് ഇതുപോലെയുള്ള ബോധം നമുക്കില്ലായിരുന്നു. ഉറപ്പാണോ? എങ്ങനെ അറിയാം? ഇനിയിപ്പം നമ്മൾ സ്മരിച്ചു. അത് ഉണ്ടായിരുന്നാൽ തന്നെ ഇപ്പോഴുള്ള ബോധമുണ്ട്. ബോധമില്ലാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് ഇപ്പോഴുള്ളതുപോലെ തെളിഞ്ഞ ബോധമുണ്ട്. സൃഷ്ടിയിലോ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇത് കുറെ കാലമൊക്കെ പരിണമിച്ചിട്ട് എന്ത് വരുന്നു? ഒരു തെളിഞ്ഞ ബോധം ഉണ്ടാകുന്നു. ആ തെളിഞ്ഞ ബോധം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തോട് വരുന്ന താതാത്മ്യം, അഹംബോധം. ഇതാണ് രണ്ടാമത്തെ അധ്യാസം. അങ്ങനെ രണ്ട് തരത്തിൽ അധ്യാസമുണ്ട്. അപ്പൊ ഈ പരിണാമത്തിൽ എന്തുവരുന്നു? ഒരു ജീവൻ രൂപപ്പെടുന്നു. ആ ജീവൻ ഒരു ശരീരത്തിലാണ് രൂപപ്പെടുന്നത്. ആ ശരീരത്തിന് പരിണാമം സംഭവിച്ച് ഇതിനനുസരിച്ച് ആ ജീവബോധം കൂടുതൽ പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുമ്പോൾ വരുന്നതാണ് ഈ അഹംബോധം. മറ്റങ്ങനെയല്ല, ഈ സൃഷ്ടി ആരംഭിക്കുമ്പം ഈ ആരംഭിച്ച ഈ വസ്തുക്കളിലെല്ലാം അസത്തിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വസ്തുക്കളിലെല്ലാം എന്തു വരുന്നു? സത് താതാത്മ്യം വരുന്നു. അസത്ത് തന്നെയാണ്. ആ സത്തിനെ പറയും ചിത് സത്താന്ന് പറയും. ചിത് സത്ത, ചിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. ചിത് സത്താന്ന് പറഞ്ഞാലോ ബോധസത്ത എന്ന് പറഞ്ഞാലോ? ബോധമായിരിക്കുന്ന അസത്ത അല്ലെങ്കിൽ സത്തയായിരിക്കുന്ന ബോധം. അതുകൊണ്ടാണ് ഇവിടെ ഈ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ പറയും, ആദ്യം ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, അഗ്നി, ജലം, പൃഥ്വി ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ ഈ പരിണാമം സംഭവിക്കുന്നിടത്തൊന്നും അവിടെ ബോധമില്ല. അവിടെയൊന്നും ബോധത്തെ കുറിച്ച് പറയുന്നില്ല. എന്റെ പിന്നിലേ ഉള്ള ബോധം. ഇപ്പൊ പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരുന്നു, അതുപോലെയാണ് ഇന്നത്തെ ഇതും പറയുന്നത്. ആദ്യം ദ്രവ്യങ്ങളുണ്ടായി, നെബുല എന്നെല്ലാം പറയും. അതിങ്ങനെ വന്ന് വന്ന് വന്ന് വന്ന് അവസാനം അവർ പറയുന്ന എന്താണോ, ഏതോ ഒരു കോശത്തിൽ എന്തോ ചില പ്രവർത്തനം കൊണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല, ഒരു ബോധസ്ഫുരിക്കുന്നു. ഇവിടെയും പറയുന്ന എന്താണ്? ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് വന്നിട്ട് ആ പരിണമിച്ച ഭൂതങ്ങളെല്ലാം കൂടി ചേർന്ന് അവിടെ എന്തുണ്ടാവുന്നു? അതിൽ ബോധമുണ്ടാവുന്നു. അതാണ് ജീവബോധം എന്ന് പറയുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ബോധം എന്താണ്? അത് ഈശ്വരബോധം. ഈശ്വരബോധം എന്ന് പറയുന്നതിനെ പരിണാമവാദികൾ അംഗീകരിക്കത്തില്ല. അത് അംഗീകരിക്കാൻ പറയുന്ന ജീവബോധമേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ജീവബോധം ഉണ്ടാകുന്നതിന് മുമ്പ് നടന്ന പരിണാമങ്ങൾ ഈശ്വരബോധത്തെ ആശ്രയിച്ചെന്നാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അതിന്റെ തെളിവ് എന്താണ്? ആ പരിണാമം എന്ന് പറയുന്നത് സദാത്മകമാണ്. നമ്മൾ പരിണാമം സംഭവിച്ചു എന്നല്ലേ പറയുന്നത്. എന്നുവെച്ചാൽ പരിണാമത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ഈ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ ആണെന്ത്? ഈ അസ്തിത്വത്തെയാണ് എന്ത് പറയുന്നത്? ബോധം, അറിവ് എന്ന് പറയുന്നത്. എവിടെ അസ്തിത്വമുണ്ടോ അവിടെ ബോധമുണ്ടോ? ചിത്സത്ത എന്ന് പറയുന്നത്. പറയുന്നു അയ്യോ അങ്ങനെ ഉണ്ടായെങ്കിൽ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ജീവബോധം ഉണ്ടാകുന്നത് പരിണാമത്തിന്റെ വളരെ നാഴികക്കല്ലുകളൊക്കെ താണ്ടിയിട്ട് ആ ജീവബോധം ഉണ്ടാകുന്നു. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞില്ല സത്തെ. ഇപ്പം 2000 സൃഷ്ടി ആരംഭിച്ചു എന്ന് വയ്ക്കുക, 2020 ആയപ്പോഴാണ് ജീവബോധം ഉണ്ടായത്, മനസ്സിലായോ? പരിണാമ സിദ്ധാന്തം അനുസരിച്ചാലും ശരി, ഇവിടെ പറയുന്ന ആത്മീയ സിദ്ധാന്തം അനുസരിച്ചാലും രണ്ടും ഒരുപോലെയാ പറയുന്നത്. എനിക്ക് രണ്ടും ഒന്നും തന്നെയാണ് പറയുന്നത്, ഒരു ദൃഷ്ടാന്തമായിട്ട് പറയുന്നു. പരിണാമവാദം പറയുന്നത് എന്താണ്? 2000 സൃഷ്ടി ആരംഭിച്ചെങ്കിൽ 2020 ജീവബോധം ഉണ്ടാകും. ആത്മീയവാദം അത് തന്നെ പറയുന്നു, സൃഷ്ടി ആരംഭിച്ച് പിന്നെ എന്ത് ചെയ്തു? ജീവബോധം പിന്നീടുണ്ടായി, 2020 ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള കാലം ഉള്ള സൃഷ്ടിയെ ഈ ജീവൻ അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ജീവബോധം ഉണ്ടായിരുന്നു. പിന്നെ അവനെന്താണ് ഇവിടെ ഇപ്പൊ ഇരുന്നുകൊണ്ട് കൽപ്പിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത്. അവിടെ അതിന് യവൻ സാക്ഷിയല്ല. എന്തുകൊണ്ട്? ജീവബോധം പിന്നീടാണ് ഉണ്ടായത്. അപ്പോ ആത്മീയവാദി എന്താ പറയുന്നത്? ഈ 2000 മുതൽ 2020 വരെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അസ്തിത്വം എന്ന് പറയുന്നത് തന്നെയാണെന്ത്? ബോധം. ഞാൻ പറയുന്ന അപ്പോഴും ബോധം ഉണ്ടായിരുന്നു, ആരുടെ ബോധം? അതാണ് ഈശ്വര ബോധം. അതിന് പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അസ്തിത്വം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ നിലനിൽക്കുമോ? അറിഞ്ഞാലല്ലേ നിലനിൽക്കത്തുള്ളൂ. അപ്പൊ അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് എങ്ങനെ അറിവാകും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിന് ആധ്യാത്മികമായ വിശദീകരണങ്ങളാണ് അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നത്. അത് അറിവെന്ന് പറയുന്നു, അസ്തിത്വം എന്ന് പറയുന്നു രണ്ടല്ല, ഒന്ന് തന്നെ. അപ്പൊ ഇത് സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു അദ്വൈതം പറയുന്ന എന്താണ്? ഇതൊക്കെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു കൽപ്പനയാണോ? എങ്ങനെയുള്ള കൽപ്പന? നിങ്ങൾ 2020 കൽപ്പിക്കുന്ന പോലെ കാലത്തെ ആശ്രയിച്ചുള്ള ഒരു കൽപ്പന, കാലകൽപ്പനയെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഇങ്ങനെ ആദ്യം ഏതോ ഒന്നിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത ഒന്നിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ച് ഇതുവരെ എത്തിയെന്നുണ്ടാകും. അടിസ്ഥാനമായി കാലകൽപ്പനയെ ആശ്രയിച്ചിട്ടാണ് ഇത്. അദ്വൈതി പറയുന്നത് ഭൗതികവാദികൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അതങ്ങനെയാണ് ഓരോ അവരുടെ ചിന്താ രീതികളൊക്കെ വേറെ, അത് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. അവര് ചിന്തിച്ചു പോകുന്ന വഴി വേറെയാണ്, ഇവിടെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന രീതി വേറെയാണ്. അപ്പൊ കാലബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നത്. കാലബോധം എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം മുമ്പ് ഇങ്ങനെ ഇത്രയും കാലം കൊടുത്ത് ഇത് വന്നു എന്ന് നമ്മൾ ധരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാലവും ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. അസത് ആയിരിക്കുമ്പോൾ അവിടെ കാലബോധമുണ്ട്. സുഷുതിയിൽ കാലബോധമുണ്ടോ? ഉണർന്നാലേ കാലബോധമുള്ളൂ. സൃഷ്ടി ആരംഭിക്കുമ്പോഴാണ് കാലബോധം. അപ്പോ ഈ സൃഷ്ടികർത്താവിന്റെ കാലബോധം നമ്മുടെ കാലബോധമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു പകൽ ഇത്ര വർഷമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് നമ്മളിപ്പോ മനുഷ്യൻ തന്നെ പറയുന്നു 50 വർഷം 60 വർഷം ജീവിച്ചിരുന്നു, ദീർഘകാലം ജീവിച്ചിരുന്നു എന്നാണ് നമ്മുടെ കാലബോധം. അല്ലേ? 80 വർഷം ജീവിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു ദീർഘകാലം ജീവിച്ചു. നമുക്ക് ഒരുപാട് ഓർക്കാനും മറക്കാനും അനുഭവിക്കാനും കൽപ്പനകൾ ചെയ്യാനൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണ്ടായി നശിച്ചു പോകുന്ന പ്രാണികളുണ്ട് ചിത്രശലഭം. ഇതെന്താ അത് സ്വയം വിചാരിക്കുന്ന എന്താണോ, ഞാൻ 100 വർഷം ജീവിച്ചിരുന്നാണോ എന്ന് വിചാരിക്കുന്നു. അതിന്റെ കാലബോധം വേറെയാണ്, നമ്മുടെ കാലബോധമല്ല. കാരണം അതും ജനിച്ചതിന് ശേഷം ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു, സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ചെയ്യുമ്പോൾ അതിന്റെ കാലബോധം നമ്മുടെയാണ്, അതിന്റെ കാലബോധം വേറെയാണ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികർത്താവ് നമ്മുടെ അല്ല, സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരന്റെ കാലബോധം എന്ന് പറയുന്നതോ നമ്മുടെ കാലബോധം അതുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോ ഈശ്വരന്റെ കാലബോധം വെച്ച് പറയണമെങ്കിലോ ഇതെല്ലാം യുഗപത് സംഭവിച്ചു. നമ്മളീ പറയുന്ന 2000ഉം 2020ഉം എന്ന് പറയുന്ന ഗ്യാപ്പില്ല. 2000 തന്നെ എന്ത്, 2020. അതാണ് യുഗപത് സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ഏതടിസ്ഥാനത്തിലാണോ, ഈശ്വരന്റെ കാലബോധത്തിൽ പറയുന്നു, നമ്മുടെ കാലബോധത്തിലല്ല. അത് വ്യക്തമായി മനസ്സിലാക്കും. അതാണ് യുഗപത് സ്വസ്യ വീക്ഷയ എന്ന് പറയുന്നത്. സ്വസ്യ വീക്ഷ എന്ന് വെച്ചാൽ എന്താണ്, സൃഷ്ടികർത്താവിന്റെ വീക്ഷ അനുസരിച്ച്, നമ്മുടെ വീക്ഷ അനുസരിച്ച്. അപ്പൊ ക്രമസൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി അനുസരിച്ചാണ്. കാരണം നമ്മുടെ കാലത്തിൽ ഒരുപാട് ക്രമം വ്യത്യാസമുണ്ട്. ഈ കാലമെല്ലാം കൂടെ ഒരു പിൻ പോയിന്റിൽ നിൽക്കും എവിടെ, ഈശ്വരൻ. നമ്മുടെ ഈ ദീർഘകാലം എന്ന് പറയുന്നത് അവിടെ ഒരു കാലമേ അല്ല, എല്ലാം വർത്തമാനം. അത് മനുഷ്യന്റെ തന്നെ കാലത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറയും. എന്താണോ കരയുടെ പാലെന്ന് പറഞ്ഞ് ഭാഗ്യവാന്മാർ 10,000, അത് നമ്മളും പറയണം. സമയം കടന്നുപോയത് അറിഞ്ഞേയില്ല. നമ്മുടെ മനസ്സ് വളരെ ഏതെങ്കിലും കാര്യത്തിൽ മുഴുകി രസകരമായി മുഴുകി ഇരുന്നു കഴിഞ്ഞാൽ സമയം പോകും നമ്മൾ അറിയില്ല. അതാണ് സ്വപ്നം കാണുമ്പോൾ. നല്ല സ്വപ്നങ്ങളാണ്, നല്ല ഇഷ്ടമുള്ള സ്വപ്നങ്ങളാണ്, അങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ സ്വപ്നം നഷ്ടപ്പെടുമ്പം ഒരു സങ്കടം തോന്നും. എന്തുകൊണ്ട്, സ്വപ്നത്തിൽ ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു, ആ കാലം കടന്നുപോയല്ലോ എന്നുള്ളൊരു ദുഃഖം വരുന്നത്. നമ്മുടെ സങ്കല്പത്തിനും കാലം ചുരുങ്ങിയും നിവരുകയൊക്കെ ചെയ്യും. അപ്പൊ ഈശ്വരന്റെ കാലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോ അവിടെ ഈശ്വരന്റെ ഈ ജഗത് സൃഷ്ടികൽപ്പന അതും എന്താണ്, സൃഷ്ടി സത്യമല്ലാത്തതുകൊണ്ട് അതിനെയും പറയും ആരോപം അധ്യസ്ഥം എന്ന് പറയും, ആരോപിതം എന്ന് പറയും. അത് പ്രത്യേകം രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാവുന്നു. അതായത് അതെല്ലാം നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ സൃഷ്ടിയും ഒക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന എന്ത് എങ്ങനെ സങ്കല്പിച്ചിട്ട്, അങ്ങനെ സങ്കല്പിച്ചിട്ടാണെങ്കിൽ അവിടെ ഈശ്വരന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറയും, ഈശ്വരന് സങ്കല്പിച്ചാ സൃഷ്ടിച്ചതെന്ന് പറയും. താരതമ്യം ചെയ്ത് നമ്മുടെ യുക്തി ഉപയോഗിച്ച് പറയുന്നതാണ്. ഇതെല്ലാം യുക്തിപരമായി ചിന്തിച്ചു പോകുന്നു. അദ്വൈതത്തിൽ അദ്വൈതത്തെ ഇത്രയും വിപുലമായി ശക്തമായൊരു അടിത്തറയിൽ പ്രതിപാദിച്ചതാരാണ്, ശങ്കരാചാര്യർ പറയും. അതെന്താ അങ്ങനെ പറയുന്നത്, ഈശ്വരൻ സൃഷ്ടിച്ചു പറയും, അത് വേദത്തിൽ പറഞ്ഞിരിക്കും. ഏത് ചോദിച്ചാലും പറയുന്ന എന്താണ്? വേദം, വേദം, വേദം. എവിടെ? മുക്കിന് മുക്കിന് വേദത്തെ കാണാം. എവിടെ? ശങ്കരാചാര്യന്റെ ഭാഷ്യത്തിന് വേദം, വേദം, വേദം എന്ന് പറയും. വേദം, വേദം, വേദം എന്ന് പറഞ്ഞാലും സംഗതികൾ എന്താണോ സ്വന്തം വ്യാഖ്യാനങ്ങളാണ്. വേദം ഒരു വഴിക്ക് പോകും. ഈ പറയുന്നതൊക്കെ എന്താണ്? സ്വന്തം അഭിപ്രായമാണ്. പക്ഷെ കൂട്ടുപിടിക്കുന്ന ആര്? വേദത്തെ. അത് അങ്ങനെയാണ്. അതെന്തുകൊണ്ട് വേദത്തെ അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വേദത്തെ വിട്ടിട്ട് സ്വന്തം യുക്തി അനുസരിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും സംസാരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ടാണ്. നിങ്ങളെയൊക്കെ പരിഗണിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ തല കളയേണ്ടി വരും, അല്ലെങ്കിൽ തല കളഞ്ഞ് സംസാരിക്കും. ആർക്കും അങ്ങനെ അത്ര സാഹസം ചെയ്തിട്ടെന്താ കാര്യം? നമുക്ക് ജീവിക്കണ്ടേ? അതെ, ജീവിതം കളഞ്ഞിട്ടൊരു പഠിപ്പീരുണ്ടോ? അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അതിനനുസരിച്ച് പറയാൻ നിർബന്ധിതനായിത്തീരും. ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് പറയും, മറ്റിടത്ത് ചെന്ന് കഴിഞ്ഞാ അവർക്കനുസരിച്ച്. അങ്ങ് കൈലാസായ സംബന്ധിച്ചെന്നാ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യന് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് തല കാണത്തില്ല, യാതൊരു സംശയമില്ല. അവിടെ എല്ലാം മാറ്റേണ്ടി വരും. ഇല്ലെങ്കി അല്ലാതെ എന്തെന്ന് ചോദിക്കും, ചോദിച്ചാൽ എന്ത് പറ്റും? തല കാണത്തില്ല അത്ര. അതുപോലെ ശങ്കരാചാര്യ എന്ത് ചെയ്തു? വേദത്തെ ഉൾട്ടുപോയി പറയും. പക്ഷെ പറയുന്നതൊക്കെ എന്താണ്? സ്വന്തം അഭിപ്രായം. അപ്പോ ഇതൊക്കെ സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞാൽ തന്റെ യുക്തി അനുസരിച്ച് ആണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു യുക്തി അനുസരിച്ചിട്ട്, യുക്തി ആശ്രയിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും എന്താണ്? ഒരു യുക്തി ആശ്രയിച്ച് പറയും. പിന്നെ യുക്തിയിൽ പിശക് വരില്ല എന്ന് വെച്ചാൽ അത് വരും. യുക്തി എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. ദൃഷ്ടാന്തങ്ങളെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ നമ്മുടെ യുക്തിയിലും മൊത്തം വരും. ശങ്കരാചാര്യ ഭയങ്കര അബദ്ധം തമാശ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൊക്ക് മുട്ടയിടുന്നത്, ഇടിവെട്ടുന്ന ശബ്ദം അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇണ ചേരാതെ. ഇടിവെട്ടുന്ന ശബ്ദം കേട്ടാൽ എന്തോരും അതിന്റെ ഉള്ളിൽ മുട്ടയുണ്ടാവും, എന്നിട്ട് മുട്ടയിടുന്നു. ഇങ്ങനെ ഒരു അബദ്ധം, ഇതുപോലെ പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൊച്ചുകുട്ടികളടുത്ത് പറഞ്ഞ ഇണ ചേരാതെ കൊക്ക് മുട്ടയിടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എന്തുകൊണ്ടാണ്? അത് താൻ ആശ്രയിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ ശരിയായ രീതിയിൽ നിരീക്ഷിക്കാതെ അതിൽ നിന്ന് യുക്തി ഉണ്ടാക്കുന്നു എന്നൊരു അബദ്ധങ്ങളും പറ്റും. അങ്ങനെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അതെല്ലാം ശരിയെന്നുള്ളതല്ല. അതും അതുപോലെ ഒരു അബദ്ധം. അതുപോലെ കുറെ വെട്ടിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയ വെട്ടിത്തമാണ് ഇത്. കൊക്ക ഇണ ചേരാതെ മുട്ടയിടുമെന്ന് പറഞ്ഞാൽ ഇതിനും വലിയ വെട്ടിത്തമാണ്. അതുകൊണ്ട് ഇതൊക്കെ യുക്തിയിലൂടെ പറയുന്ന കാര്യങ്ങളാണ്. അത് ഏത് രീതിയിൽ എന്ത് പരീക്ഷണം നടത്തിയാലും അവരുടെ യുക്തിബോധം വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ടു തരത്തിലുള്ള അധ്യാസം, അധ്യസ്ഥം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കണം. Mm-hmm.